മൊത്തബദ്ധം എന്ന് പറയുന്നത് ഒരു വലിയ അബദ്ധമാണ്. വൈകാരികത ഇല്ല മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ എന്താണ് വൈകാരികമായ ഒരുപാട് വിഷയങ്ങളുണ്ട് മനുഷ്യൻ. അപ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ അവഗണിക്കാൻ പറ്റില്ല. അത് വൈകാരികം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവശ്യമാണ്, മനുഷ്യനുള്ളതാണ്. ബയോളജിക്കൽ നീഡ്സ് എന്ന് പറയും. ശാരീരികമായ ആവശ്യങ്ങളുണ്ട്, സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട്, മാനസികമായിട്ട് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് വൈകാരികമായ ആവശ്യങ്ങളും മനുഷ്യനുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു കലയെ നമ്മൾ ആസ്വദിക്കുന്നത് അത് ചിലപ്പോൾ നമ്മുടെ വൈകാരികതയായിരിക്കും. സാഹിത്യത്തെ ആസ്വദിക്കുന്ന വൈകാരികതയായിരിക്കും. മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് വൈകാരികത അങ്ങനെ മാറ്റാൻ പറ്റില്ല. പ്രശ്നം വരുന്ന എവിടെയാണ്? നമ്മൾ മറ്റു വ്യക്തികളുമായിട്ട് ബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കേവലം വൈകാരികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അവിടെ നമ്മുടെ വിചാരത്തെ ഉപയോഗിക്കുകയായിരിക്കും. അവിടെയാണ് പാഠം. അവിടെയാണ് നമ്മളെ ചൂഷണം ചെയ്യുന്നത്. എന്താ വൈകാരികത പാടില്ല എന്നുള്ളതല്ല. ഇപ്പൊ ഭക്തി എന്ന് പറയുന്നൊരു വൈകാരികമായ ഭാവമാണ് ഭക്തി. ഈശ്വര ഭക്തി എന്ന് ഒരു ഭക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകാരികതയാണ്. അത് പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോഴും നമ്മുടെ മനസ്സിനെ ഈ വൈകാരികതയാണ് കൂടുതൽ ആർദ്രമാക്കുന്നത്. വൈകാരികമായ ഭാവങ്ങൾ, കാരുണ്യം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വൈകാരികതയുണ്ട്. അപ്പോൾ അത് കേവലം മനുഷ്യന്റെ വിചാരശേഷി കൊണ്ടോ ബുദ്ധിയുടെ തീക്ഷ്ണത കൊണ്ടോ ഒന്നും മനുഷ്യന് കാരുണ്യം അങ്ങനെയൊന്നും വരത്തില്ല. വൈകാരികത നമ്മൾ പാടെ തിരസ്കരിക്കേണ്ട ഒന്നല്ല. പക്ഷെ വ്യക്തിബന്ധങ്ങളിലാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. എല്ലാവർക്കും ഒരു കവിത കേട്ടിട്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റത്തില്ല. ആസ്വദിക്കണമെങ്കിൽ അവൻ്റെ ഒരു വൈകാരിക ഭാവം കൂടെ വരണം. ഒരു പാട്ട് കേട്ടിട്ട് ആസ്വദിക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. അതും ഒരാവശ്യമാണ് ഒരു പരിധി വരെ. പിന്നെ ഈ പറഞ്ഞത് എന്താ ഇപ്പൊ പറഞ്ഞത്? എങ്ങനെ? ആ അത് സാറിന് ഈ കൂടുതലും വരുന്നത് ഈ ആൾക്കാർ ഈ കൾട്ടുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഈ കൾട്ടെന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു വ്യക്തിപ്രഭാവമുള്ള ഒരു വ്യക്തി തൻ്റെ ആ വ്യക്തിപ്രഭാവം വ്യക്തിപരമായ പല കഴിവുകളും കാണും. ചില ബുദ്ധി സാമർത്ഥ്യം കാണും, സംഘടനാശേഷി കാണും, പിന്നെ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും, ആൾക്കാരെ ആകർഷിക്കത്തക്ക വ്യക്തിത്വം. ഇതൊക്കെ വെച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ചുറ്റും ആളെ കൂട്ടും, എന്നിട്ട് അവരെയൊക്കെ ചൂഷണം ചെയ്യും. അതാണ് കട്ടിൽ നടക്കുന്നതാണ്. അവിടെയും ഹിംസയാണ്, ഹിംസാത്മകമായ പ്രവൃത്തി. അപ്പോ ഗുരുവിനെ നമ്മളൊരിക്കലും ഒരു കൾട്ട് ലീഡറായി കാണരുത്. നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന ഗുരുവിന് ഒരു കൾട്ട് ലീഡറായിട്ടാണ്. അത് മോശം കാര്യമാണ്. അങ്ങനെയാണ്. കാരണം ഗുരു എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരെയെല്ലാം എപ്പോഴും അവരെ സേവിക്കുന്നതിനും സഹായിക്കുന്നതിനും അവർക്ക് ഉപകാരം ചെയ്യുന്നതിനും തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചാളാണ്, ഉപകാരത്തിന് വേണ്ടിയിട്ട്. അതിന്റെ ഫലം, പ്രത്യക്ഷമായ ഫലം ജനങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരാൾ ഒരിക്കലും കൾട്ട് ലീഡറല്ല. കൾട്ട് ലീഡർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ പ്രത്യേകത എന്താണ്? ഒരു വൈകാരികമായ ബന്ധങ്ങൾ സ്ഥാപിക്കും. ഗുരുവിനും ജനങ്ങളുമായിട്ട് വൈകാരിക ബന്ധമുണ്ടായിരുന്നു. ജനങ്ങൾക്ക് ഗുരുവിനോടും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വൈകാരിക ബന്ധം ഉണ്ടായിരിക്കെ ഒരു കൾട്ട് ലീഡറും ഇതും നമ്മുടെ വ്യത്യാസം എന്താണ്? ഒരു കൾട്ട് ലീഡറാണെങ്കിൽ അവരറിയാതെ അവരെ ചൂഷണം ചെയ്യും. അവരിലൂടെ വിഭവ ശേഖരണം നടത്തും. തനിക്ക് വേണ്ട വിഭവങ്ങളെല്ലാം അവരിലൂടെ ശേഖരിക്കും. അത് അവരെ തന്നെ അറിയാൻ പറ്റില്ല. വലിയ ബുദ്ധിമാന്മാരാണ് കൂടെ നയിക്കുന്നതെങ്കിലും വിഭവ ശേഖരണം നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിട്ട് ലീഡർക്ക് എപ്പോഴും വേണ്ട ഒന്ന്, ഏറ്റവും പ്രധാനമായി വേണ്ടത് അവരെപ്പോഴും ആഗ്രഹിക്കുന്ന പ്രശസ്തിയാണ്. ഏറ്റവും ഇതാണ് പ്രശസ്തിക്ക് വേണ്ടിയിട്ട്. പിന്നെ പ്രശസ്തിയിലൂടെ നേടിയെടുക്കുന്നത് സ്വാധീനവും സമ്പത്തും, രണ്ടിതിൻ്റെ പിറകെ വരും. ഇത് പരസ്പരം ഇന്റർ റിലേറ്റഡാണ്. പ്രശസ്തി, സ്വാധീനം, സമ്പത്ത്. ഇപ്പോൾ സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക, ഭരണതലത്തിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക, ഇതൊക്കെയാണ് കൾട്ട് നേതാക്കന്മാരുടെ ഒരു പ്രത്യേകത. പിന്നെ അതിനോടൊപ്പം പ്രശസ്തി വർദ്ധിപ്പിക്കുക, അതോടൊപ്പം സമ്പത്തും വർദ്ധിപ്പിക്കുക. സമ്പത്തെന്ന് പറയുന്ന ക്യാഷായിട്ട് വേണ്ട, ഇതൊക്കെ അവരുടെ സമ്പത്താണ്. സമൂഹത്തിൻ്റെ അംഗീകാരം, സ്വാധീനം, ഇതൊക്കെ തന്നെ സമ്പത്താണ്. അവിടെ പണത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പണത്തിൻ്റെ ആവശ്യം എന്ത്? എനിക്കിപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകണം അല്ലേ. അപ്പോൾ ഒരാൾ ഇവിടെ വന്ന് എന്നെ കാറ് കയറ്റി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി തിരിച്ച് ഇവിടെ കൊണ്ടുവിടാമെങ്കിൽ എൻ്റെ കയ്യിൽ 10 പൈസയുടെ ആവശ്യമില്ല. എനിക്ക് കാറ് വേണ്ട, പെട്രോൾ വേണ്ട, ഒന്നും വേണ്ട. അതാണ് സ്വാധീനത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത്. നല്ല കൾട്ട് ലീഡേഴ്സൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എന്നെ ഇവിടെ വന്ന് വിളിച്ച് കാറ് കയറ്റി തിരുവനന്തപുരത്തുകൊണ്ട് തിരിച്ചു വിടുന്നവൻ, അവനെന്തോ ഒരു വലിയൊരു അവസരം കിട്ടിയതുപോലെ അവൻ കണക്കാക്കും. എനിക്ക് വേണ്ടി അത്രയൊക്കെ ചെയ്യാൻ പറ്റിയത് അവൻ പറയുകയും ചെയ്യും. എന്നെ ഇവിടെ കൊണ്ട് തിരിച്ചു വിടുമ്പോൾ ഞാൻ ചോദിക്കും, അല്ലാതെ ബുദ്ധിമുട്ടി അല്ലേ എന്ന് ചോദിക്കാൻ പറയും, അയ്യോ ഇത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്, ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ. അവിടെയാണ് ചൂഷണം. മനസ്സിലായി? ഞാൻ അവനോട് എന്താ പ്രകടിപ്പിക്കുന്നത്? അനുകമ്പ. ഒരുപാട് എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുകൾ, അവനെന്താ പറയുന്നത് എന്നോട്? കൃതജ്ഞത. ഇത് തന്നെ വലിയൊരവസരം തന്നതിന് വലിയ നന്ദിയാണ്. ഇതാണ് സ്വാധീനം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പഠിക്കാം, സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഇങ്ങനെ ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നതാണ് കൾട്ട് ലീഡർമാരുടെ. അവര് എന്ന് വെച്ചാൽ അവരിങ്ങനെ ഈ തിരമാലകൾ പോലെയാണ്. അവരാദ്യം ഒരാളെ അടുപ്പിച്ച്, രണ്ടുപേരെ അടുപ്പിച്ച്, മൂന്നുപേരെ അടുപ്പിച്ച്, ഇങ്ങനെ പല പല പല പല ലെയറായിട്ട് ഇവരെന്ത് ചെയ്യും? ഇവരുടെ ചുറ്റും നിങ്ങളൊരു കല്ലെടുത്ത് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ വൃത്തം വൃത്തം വൃത്തമായിട്ട് പോകുന്നില്ല അതിൻ്റെ ചുറ്റും. അതുപോലെ ഇങ്ങനെ ഒരു വലിയ പരന്ന വൃത്തങ്ങൾ സൃഷ്ടിച്ചിരിക്കും. അപ്പോൾ അവരുടെ സ്വാധീനം ചെന്ന് പെടാത്ത ഒരു സ്ഥലവും കാണത്തില്ല. ഇവരിതിൻ്റെ നടുവിൽ ഇവർ വളരെ സുരക്ഷിതമായിട്ടായിരിക്കും. അപ്പോൾ ഇവർ ഇതിൻ്റെ ഇന്നർ സർക്കിളിൽ ഇവർ ഏറ്റവും അടുത്തിരിക്കുന്ന കുറച്ച് പേരെ കാണും. ബാക്കിയെല്ലാം കന്ന് കന്ന് കന്ന് അങ്ങ് പോകും. ഏറ്റവും അങ്ങനെ ഇരിക്കുന്നവർക്ക് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ എന്തൊക്കെയാണ് ആലോചനകൾ, എന്തൊക്കെയാണ് പരിപാടികൾ. മറ്റവരെല്ലാം എന്താണ്? ഈ വാനരന്മാരെ പോലെയാണ്. സുഗ്രീവനും ശ്രീരാമനും തമ്മിൽ അഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. ഈ അടുത്ത് നിൽക്കുന്നവർ തമ്മിൽ അഗ്രിമെന്റുകൾ. മറ്റേ വാനരപ്പട എന്തിനാണ്? അവരെല്ലാം ശിരസാവഹിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്ത് വേണോ എന്താണ്, അവരാണ് ഈ രക്തസാക്ഷികളൊക്കെ ആവുന്നത്. എല്ലാത്തിനും ഉണ്ട്, ആത്മീയതയിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഇങ്ങനെയുള്ള നേതാക്കന്മാർ ഇങ്ങനെ ഉണ്ടാക്കും. അവിടെയും സ്വാർത്ഥതയാണ്. അപ്പൊ ഈ കൾട്ട് ലീഡറുടെ സ്വാർത്ഥതയ്ക്ക് അനുസരിച്ച് തന്നെ ഈ അവസാനത്തെ ലെയർ വരെ ചലിച്ചുകൊണ്ടേയിരിക്കണം. ഇതെവിടെയെങ്കിലും ഏതെങ്കിലും തനിക്ക് അനിഷ്ടമായി കണ്ട ഉടൻ അവിടെ ഹിംസയാണ്. അവനെ ഈ ലെയറിന് പുറത്തു കളയും. അവൻ ഏതുവരെ പോയാലും അവൻ്റെ പിറകെ കാണും എപ്പോഴും. ഒരു ശ്രീരാമന്റെ അസ്ത്രം ഉണ്ടല്ലോ, കാക്കയുടെ പിറകെ പോയ കഥ കേട്ടിട്ടുണ്ട്? കേട്ടിട്ടില്ലേ? കാക്ക ഒറ്റക്കെണ്ണായ എന്താണെന്നറിയാമോ? സീത പണ്ട് ഇറച്ചി ഉണങ്ങിക്കൊണ്ടിരുന്നു കാട്ടിൽ, എന്നും പോയി വേട്ടയാടാൻ പ്രയാസമാണല്ലോ. അതുകൊണ്ട് ശ്രീരാമൻ കൊണ്ടുവരുന്ന ഇറച്ചി കഷണമാക്കി പാറപ്പുറത്തിട്ട് ഉണങ്ങുമ്പോൾ സീതയെ കണ്ടപ്പോൾ ദയാക്കൊരു മോഹം. ആരാണ് മോഹിക്കുന്ന ആള്? ദേവേന്ദ്രൻ. അപ്പൊ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? എങ്ങനെയെങ്കിലും അടുക്കണം സീതയെടുത്ത്. അതുകൊണ്ട് ഒരു കാക്കയുടെ വേഷം ധരിച്ച് അവിടെ ചെന്നു സീതയുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി. എന്താണ് ഈ മാംസക്കഷണങ്ങളൊക്കെ കൊത്തിപ്പറിക്കാനും അതിലൊക്കെ ചെന്നു. ഇപ്പൊ സീത ഈ കാക്ക ആട്ടി ഓടിക്കാൻ തുടങ്ങി, പോകുന്നില്ല. പിന്നെ പതുക്കെ പതുക്കെ ഈ ദേവേന്ദ്രനല്ലേ അടങ്ങിയിരിക്കാൻ പറ്റിയിട്ട് സീതയെ തന്നെ കയറി ആക്രമിച്ചു. അവിടെ പിന്നെ എന്താ നടന്നു എന്ന് ഡീറ്റെയിൽ കഥയിലൊന്നുമില്ല. അതിന് ആക്രമണം നടന്നു. സീത കരഞ്ഞു വിളിച്ച് അപ്പോ രാമൻ എന്ത് ചെയ്തു? അവിടുന്ന് ഒരു പുൽക്കൊടി ഇങ്ങനെ പറിച്ച് ഒരു മന്ത്രം ജപിച്ച് അങ്ങോട്ട് കൊടുത്തു. ഇതാണ് പറയുന്നത്, വല്ലഭന് പുല്ലുമായുധം. കേട്ടിട്ടുണ്ടോ? ഇതൊരു തീക്ഷ്ണമായ ശരമായി മാറി. അപ്പോഴാണ് കാക്കയ്ക്ക് മനസ്സിലായത് പണിപാളി. കാക്ക രക്ഷപ്പെടാൻ വേണ്ടി പറന്നു, റോക്കറ്റ് വേഗതയിൽ പറന്നു. ഇന്ദ്രന്റെ സ്ഥലത്ത് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഇത് അതിന് മുമ്പേ അവിടെ വന്നിരിക്കുന്നു ശരം. അങ്ങനെ എന്താണ് 7-14 ലോകത്തിലും കിടന്നോടി, ഒരു രക്ഷയില്ല. അവസാനം സർവാപരാധവും പൊറുക്കണമെന്ന് പറഞ്ഞ് ശ്രീരാമന്റെ അടുത്ത് ചെന്ന്. ഇതാണ് ഈ പറഞ്ഞത്. എന്താണ് ഈ ശരം പോലെ പിറകെ പാഞ്ഞുകൊണ്ടേ? ആരെ പിറകെ? ആരാണോ ഈ കട്ടിനകത്തു നിന്ന് തനിക്കെതിരായിട്ട് തന്റെ സ്വാർത്ഥതയ്ക്ക് അനുകൂലമല്ലാന്ന് കാണുന്ന അവനെ, അവന് കഴിയുന്നത്ര അവനെ കൂടെ നിർത്താൻ നോക്കും, ഇണക്കി നിർത്താൻ നോക്കും. കാരണം അവൻ തനക്ക് ആവശ്യമാണ്. കാരണം ഇതിന്റെ രഹസ്യങ്ങളൊക്കെ കുറെയെങ്കിലും മനസ്സിലാക്കിയിരിക്കും. അവൻ പുറത്തിരിക്കുന്നത് വലിയ അപകടമാണ്. അതായത് പുറത്തു നിൽക്കുന്ന മിത്രം അകത്ത് നിൽക്കുന്ന ശത്രുവിനേക്കാളും അപകടമാണ്. മിത്രം പുറത്തു പോയി കഴിഞ്ഞാൽ വലിയ അപകടം. അതുകൊണ്ട് അവന്റെ പിറകെ ബാണം പോയിക്കൊണ്ടേ. അവസാനം പിന്നെ ഒരു ഒത്തുതീർപ്പില് ഒരു കണ്ണ്, കാക്കയുടെ ഒരു കണ്ണങ്ങില്ലാതായിരിക്കും ഈ അസ്ത്രം. അങ്ങനെ പ്രശ്നം തീർന്നു എന്നാ കഥയിൽ പറയുന്നു. എന്തെങ്കിലും ഒരു അംഗഭംഗം വരുത്താതെ ഈ അസ്ത്രം അടങ്ങിയിരിക്കത്തില്ല. ഇതാണ് ഈ കട്ട് നേതാക്കന്മാരുടെ ഒരു പ്രത്യേകത. അപ്പൊ അവര് വളരെ ബുദ്ധിയും കഴിവും ശേഷിയും ഒക്കെ ഉള്ളവരെ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവര് ചൂഷണം ചെയ്യും. എന്തിനു വേണ്ടി ചൂഷണം ചെയ്യുന്നു? അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. അവരുടെ സ്വാർത്ഥത എന്താണ്? സ്വന്തം പേര്, സ്വന്തം സ്വാധീനം, സ്വന്തം സമ്പത്ത്, അതിനു വേണ്ടിയിട്ട്. സമ്പത്തെന്ന് പറഞ്ഞ ഇതെല്ലാം വരും. അപ്പൊ അതും ആശ്രയിക്കത്തക്ക ആൾക്കാരല്ല കൾട്ട് ലീഡേഴ്സ്. അവിടെയും അവരെന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞത് വൈകാരികമായ ഒരു ബന്ധം സൃഷ്ടിച്ചെടുക്കും, ഇമോഷണൽ ബോണ്ടിങ്. അതിന് ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് എന്നും പറയും. പിരിയാൻ പറ്റില്ല. അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാലും ശരി, അവിടേക്ക് എന്ത് തോന്നും ഞാൻ പിരിഞ്ഞാൽ എന്നാണ് ചിന്തിക്കുന്നത്? തനിക്ക് എന്തൊക്കെ കഷ്ടനഷ്ടം വരുന്നു എന്നുള്ളതല്ല. ഞാൻ പിരിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് തോന്നും, അങ്ങനെ വിചാരിക്കും. എന്ത് കഷ്ടനഷ്ടങ്ങൾക്കും തന്റെ വികാരങ്ങളെ എന്ത് കഷ്ടനഷ്ടങ്ങളും വിലയായി കൊടുക്കും. എത്ര ബുദ്ധിമാനായാലും ശരി, ഇങ്ങനെയുള്ള കെട്ടുപാടുകളിൽ പെട്ടുപോയി കഴിഞ്ഞു. അവിടെയും നടക്കുന്ന എന്താണ്? ആദ്യം സമർത്ഥമായ ചൂഷണമാണ് നടക്കുന്നത്. അപ്പോ അവര് അവിടെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. കൂടുതലും നേടുന്നത് ഈ വ്യക്തിയായിരിക്കും, കൊടുക്കുന്നത് കുറച്ചായിരിക്കും. ഇവർക്കും പ്രയോജനമില്ല, ആരെങ്കിലും ഇതിന് നിൽക്കും, അവർക്കും പ്രയോജനം കാണും. അവർക്ക് അവരുടെ പ്രയോജനം എന്ന് പറയുന്നത് ഇതിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കും. അല്ലെങ്കിൽ അവരുടെ പ്രയോജനം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പ്രയോജനമായിരിക്കില്ല, ശരിയായ പ്രയോജനമായിരിക്കില്ല. ശരിയായ വെളിച്ചം ഒരിക്കലും അവരുടെ ഉള്ളിലുണ്ടാകില്ല. അവരുടെ പ്രയോജനം എന്ന് പറയുന്ന ഈ വികാരപരവശരായ മനുഷ്യർക്ക് അവരുടെ ഒരു വൈകാരിക സംതൃപ്തി, അത് മതി. അതിനപ്പുറം അവരുടെ ബുദ്ധിക്കൊരു തെളിച്ചമൊന്നും അവർക്ക് ആവശ്യമില്ല. വൈകാരിക സംതൃപ്തി മതി. അല്ലേ, ഈ കട്ട് ലീഡർ, ഈ കട്ട് അനുയായി ഒന്ന് നോക്കിയാൽ മതി, ഓ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, ഇത് മതി. നോക്കിയാൽ മാത്രം മതി, ഇതൊരു അനുഗ്രഹമാണ്. അതാണ് വൈകാരിക സംതൃപ്തി എന്ന് പറയുന്നത്. ഒന്ന് പരിഗണിക്കുക, അത്രയും മതി. ആ പരിഗണന, അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഈ പരിഗണനയ്ക്ക് വേണ്ടി ആ വികാരപരവശനായി തന്റെ ജീവിതം തന്നെ അങ്ങ് സമർപ്പിക്കുന്നു. ഒരു ജീവിതം കൊടുക്കുക, ഇതാണ് കട്ടുകളിലെല്ലാം സംഭവിക്കുന്നത്. അതാണ് പറയുന്നത് വൈകാരിക ബന്ധങ്ങൾ ഉണ്ടാക്കരുതെന്ന്. അപ്പൊ അവിടെയൊക്കെ സ്വതന്ത്രനായി നിൽക്കാനുള്ള ഒരു കഴിവ് വേണം. ഇപ്പൊ ഗുരു എന്താ ചെയ്തത്? ഗുരു അങ്ങനെ ആരെയും ഒന്ന് ചൂഷണം ചെയ്തു എന്നാ കൊടുക്കുക ചെയ്തത് ജനങ്ങൾക്ക്, വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും ബുദ്ധിയും സമ്പത്തും. അതിന്റെ അവസരങ്ങൾ സൃഷ്ടിക്കുക ചെയ്തു, അതൊക്കെ ഉണ്ടാക്കുന്ന ആണ്. അതുകൊണ്ട് പിന്നെ ഒരു കൾട്ട് ലീഡറായി ഗുരുവിനെ അവതരിപ്പിക്കുന്നതിൽ അതൊരു മഹാമോശം പ്രവൃത്തിയാണ്. നിങ്ങൾ എന്താണ് ഈ വികാരപരവശത, അതിലൂടെ ഗുരുവിനെ അവതരിപ്പിക്കുന്നിടത്ത് ആ ആ സ്വഭാവം വരും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഉള്ള പ്രസ്ഥാനങ്ങളിൽ പിന്നെ പുതിയ കൾട്ടുകൾ അനുവദിക്കാൻ പാടില്ല, കൾട്ട് ലീഡേഴ്സിനെ അനുവദിക്കാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളവരെല്ലാവരെയും തൻ്റെ സ്വാധീനത്തിൽ നിർത്തും, അധീനമാക്കി നിർത്തും, താൻ നേതാവായി ലീഡറായി നിൽക്കും. കൾട്ടിൽ ഒരു പ്രത്യേകത ഉണ്ട്, ഒരാൾക്കേ ലീഡറാകാൻ പറ്റും, വേറെ ആർക്കും പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ അവിടെ കാണും, പക്ഷെ അവരൊക്കെ വെറും പേരിന് മാത്രമായിരിക്കും, അവരൊക്കെ വെറും മരപ്പാവുകളായിരിക്കും. എല്ലാ തീരുമാനങ്ങളും എവിടെ നിന്ന് വരണം? ഒരു കേന്ദ്രത്തിൽ നിന്ന് വരണം. കൂട്ടായ തീരുമാനങ്ങൾ ഒരിക്കലും ഉണ്ടാകത്തില്ല. അതാണ് കട്ട് നേതൃത്വത്തിൻ്റെ ഒരു പ്രത്യേകത. അവിടെയും നടക്കുന്നത് എന്താണോ ഹിംസ തന്നെയാണ്. ഒരു വ്യക്തിയെ അടിമയാക്കുകയെന്ന് വെച്ചാൽ അതാണ് ആ വ്യക്തിയോട് ചെയ്യുന്നത്, ഏറ്റവും വലിയ ഹിംസ. ഒരു വ്യക്തിയെ വൈകാരികമായി അടിമയാക്കുക എന്ന് പറയുന്നത് ഹിംസ തന്നെയാണ്, കൊല്ലുന്നത് മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അനുയായികളോട് മുഴുവൻ പറയണം, മരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മരിക്കും. അങ്ങനെ പലയിടത്ത് സംഭവിച്ചിട്ടുണ്ട്, പലപ്പോഴും അങ്ങനെയുള്ള കൂട്ടക്കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഒരാളാണ് കൊല്ലുന്നത്, പക്ഷെ ഇവരെല്ലാവരും ആത്മഹത്യ ചെയ്യണം. അമേരിക്കയിൽ അങ്ങനെ ഒരു വലിയ സംഭവം, ഒരു നേതാവ് പറഞ്ഞ് നൂറുകണക്കിന് അനുയായികൾ വിഷം കഴിച്ച് മരിച്ചു. ഒരു കൾട്ട് ലീഡർ പറഞ്ഞാണ് മരിച്ചുകളെ. അതിൻ്റെ പിന്നിലൊരു വ്യക്തിപ്രഭാവം ഉണ്ട്, പക്ഷെ അത് ഹിംസാത്മകമാണ്. അല്ലെങ്കിൽ എങ്ങനെയാ ഒരുപാട് പേരെ കൊല്ലിക്കുന്നു? അപ്പൊ അങ്ങനെ ഈ കൾട്ടുകൾ രൂപപ്പെടാൻ പാടില്ല. എന്ന് വെച്ചാൽ നേതാക്കന്മാർ ഇങ്ങനെ കുറെ അനുയായികളെ സൃഷ്ടിച്ചെടുക്കുന്ന നേതാക്കന്മാർ രൂപപ്പെടാൻ പാടില്ല, അങ്ങനെ രൂപപ്പെടാൻ അനുവദിക്കാനും പാടില്ല. അവിടെയും ഹിംസ നടക്കും. അങ്ങനെയുള്ളതും എന്താണ്? അങ്ങനെയുള്ളവരും ആശ്രയിക്കത്തക്ക ആൾക്കാരല്ല. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, സ്വതന്ത്രമായ വളർച്ച, സ്വതന്ത്രമായ കാഴ്ചപ്പാട് അതൊക്കെ അംഗീകരിക്കണം. നടത്ത പിന്നെ കഴുത്തല്ല. ഗുരുവിൽ കാണുന്ന ഒരു പ്രത്യേകത അതാണ്. ഗുരുവിന്റെ ചിന്താഗതി എന്ന് പറയുന്നത് അമ്പലങ്ങൾ പ്രതിഷ്ഠിക്കുക, ഇതൊക്കെ സമൂഹത്തിന്റെ പരിവർത്തനത്തിന് ആവശ്യമാണെന്നുള്ളത് അതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് ഗുരു അതിനുവേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞ ആളും ഗുരുവിന്റെ ശിഷ്യനാണ്. അതാണ് വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറയുന്ന ആളും എന്താണ്? ഗുരുവിന്റെ ശിഷ്യനാണ്. അത് ഗുരു പറഞ്ഞതിനെ തന്നെ പാരഡിയാക്കി. അതാണ്. അപ്പൊ ഇത് വേറെ ഒരു ഗുരു സഹിക്കില്ല. ഒരു കട്ട് ലീഡർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അവനെ പുറത്താക്കും. മറിച്ച് ഗുരു എന്താ പറഞ്ഞത്? ആ പറയുന്നതിനും കാര്യമുണ്ട് എന്നാ പറഞ്ഞത്? ആ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ താൻ നയിക്കുന്ന വഴിയെ തന്നെ എല്ലാവരും നടക്കണം എന്നൊരു നിർബന്ധം ഗുരുവിനുണ്ടായിരുന്നു. താൻ വഴിയെ, താൻ നയിക്കുന്ന വഴിയെ എല്ലാം നടക്കുന്നതിലും പ്രശ്നമൊന്നുമില്ല. അതാണ് ഇവരെയൊക്കെ സ്വാധീനിച്ച വ്യക്തിത്വം എന്ന് പറയുന്നതാണ്. അത് ഒരു കൾട്ടല്ല. നമ്മളങ്ങനെ ആക്കുന്നതിനും ആക്കുന്നതും ശരിയല്ല. എന്താണ് ആ എന്താണ് ഈ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞ ആളും ഗുരുവിന്റെ സമാധിയുടെ മുമ്പാകുന്ന നിന്ന് കരയുന്നത് ഒരുപാട് പേര് കണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ആള്. അപ്പൊ അതെന്താണ്? ആ ഒരു മഹത്തായ വ്യക്തിത്വത്തെ തിരിച്ചറിയി സ്വയം അനുഭവപ്പെട്ടതും കൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പൊ ഗുരു നയിച്ച വഴിയാണ് നടന്നല്ലോ. ഗുരുവിന്റെ പിന്നെ ആദ്യകാലത്ത് സഹകാരിയായിരുന്ന ആളാണ് ഡോക്ടർ പൽപ്പ്. ഗുരുവിന്റെ പല പ്രവൃത്തികളെയും പൽപ്പ് വിമർശിക്കുന്ന ആളായിരുന്നു. നേരിട്ട് കുറ്റം പറയുന്നതല്ല, ഗുരുവിന്റെ ഈ സന്യാസ സമ്പ്രദായത്തോടും ഇതിനൊക്കെ പൽപ്പ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനോടൊന്നും ഗുരുവിന് താല്പര്യം ഉണ്ടായില്ല. കാരണം പുള്ളി ഇത് സാമൂഹ്യ പ്രവർത്തനത്തിലായിരുന്നു, സാമുദായിക പ്രവർത്തനത്തിൽ നിന്ന ആളായിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ ഗുരു പൽപ്പുവിനെ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. സംഘടനാപരമായ ചില കാര്യങ്ങളൊന്നും നോക്കും, വിയോജിപ്പ് ഗുരുവും പറഞ്ഞിട്ടുണ്ട്. അത് വിയോജിപ്പ് മാത്രം. അങ്ങനെ പലരും, സി വി കുഞ്ഞിരാമൻ ഗുരുവിനെ എതിർത്ത് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഗുരു അവിടെയും അതിനെയൊക്കെ ഉൾക്കൊണ്ടു പോയിട്ടേ ഉള്ളൂ. പലരുടെയും ഇത് നോക്കി അറിയാം. ഗുരുവിനെ ദൈവം പോലെ കണ്ട് അങ്ങനെ അടുത്ത് നിന്ന ശിഷ്യന്മാര് അതേസമയം വളരെ വിമർശനാത്മകമായ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനെയും ഗുരു ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. ഒരു കട്ടിൽ അത് നടക്കത്തില്ല. ഒരു കട്ടെന്ന് പറയുമ്പോൾ നേതാവിന്റെ ആ കാഴ്ചപ്പാടനുസരിച്ച് തന്നെ എല്ലാവരും പോകണം. അതിൽ ആണ് ഇവിടെ തെറ്റാനോ ഒന്നും പാടില്ല. പാളിയ പാളിയത് തന്നെ കളട്ടിന് പുറത്തായി പോകും. രണ്ടു തമ്മിലെ വ്യത്യാസം അവിടെയും ഹിംസയുണ്ട്. അവരെ ആശ്രയിക്കാൻ പറ്റിയ ആൾക്കാരല്ല, വിശ്വസിക്കാൻ പറ്റില്ല. ഇവരുടെ പ്രീതിക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെ നിൽക്കണം. എപ്പോൾ പ്രീതി, എങ്ങനെ പ്രീതി തെറ്റുമെന്നറിയാൻ പറ്റില്ല. തെറ്റിയാൽ ഉടൻ പുറത്ത്. അതാണ് തൻ്റെ നന്മയും തിന്മയും കൊണ്ടല്ല, പ്രീതിയും അപ്രീതിയും കൊണ്ടാണ് ഒരാൾ പുറത്താവുക. ഇപ്പം തൻ്റെ തിന്മ കൊണ്ട് ഒരാൾ പുറത്തായാൽ ശരി, അങ്ങനെ സംഭവിക്കാം. ഇതാ അതിൻ്റെ പേരിലായിരിക്കില്ല, അവിടെ പുറത്താവുന്നതിൻ്റെ പേരിലായിരിക്കും. നേതാവിൻ്റെ പ്രീതിയും അപ്രീതിയും അതിൻ്റെ പേര്. ശിവഗിരിയിൽ അങ്ങനെ ഒരു കൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരാൾ ശ്രമിച്ചാണ് ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതിന് വളരെ അടുത്ത് നിന്ന് പഠിച്ച ഒരാളെന്നുള്ളതാണ്. ദൂരെ നിൽക്കുന്നവർക്ക് പല അഭിപ്രായങ്ങളും കാണും. സാറിന് പറയേണ്ടത് എന്താണ്? കൂടെ കിടന്നവനെ രാപ്പനി അല്ലേ, അവരുടെ രാപ്പനി നേരിട്ട് അനുഭവിച്ചവരുടെ അനുഭവം. കൂടെ നിൽക്കുന്നവൻ ഇങ്ങനെ അമ്പമ്പട രാവണ എന്ന് പറഞ്ഞ് അവന് നിൽക്കാൻ പറ്റും. ഈ കൂടെ കിടന്നവന് അറിയാൻ പറ്റും എന്താണ് ഇത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, കൾട്ട് അതെങ്ങനെയാണ് ഹിംസാത്മകമായി പ്രവർത്തിക്കുന്നത്, എങ്ങനെ ഒരാളെല്ലാം കൈയടക്കുന്നു, എങ്ങനെ ആരാധക ഈ കൾട്ട് നേതാവിന് വേണ്ടി പറഞ്ഞില്ല, എത്ര ആരാധകർ. എപ്പോഴും ഒരു സമൂഹത്തിലാണെങ്കിൽ ഭൂരിപക്ഷം ആരാധകരായിരിക്കും. വളരെ വിരലിനുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഇതിനെ തിരിച്ചറിയൂ, എന്നെ ചോദ്യം ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഒരു മാസ്മരിക വലയത്തിലായിരിക്കും. അവർ ചിന്തിക്കുന്ന എന്താണ്? കട്ട് ലീഡറെ കുറിച്ച് ബാക്കിയുള്ളവർ ചിന്തിക്കുന്ന എന്താണ്? ഈ ലീഡർ ഇല്ലെങ്കിൽ ഇല്ല, എല്ലാം അറബി കടലിൽ പോയി. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. എല്ലാം ഈ ഒരു നേതാവിനെ ആശ്രയിച്ചാണ് ഇതെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നത്. ഈ നേതാവില്ലെങ്കിൽ എല്ലാ അറബികളും. അതുകൊണ്ട് നമ്മൾ എന്ത് വില കൊടുത്ത് എന്ത് ചെയ്യണം? ഈ നേതാവിനെ നിലനിർത്തണം. അങ്ങനെ ഒരു മനോഭാവം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയും. അതൊരാളുടെ കഴിവ് തന്നെയാണ്. പക്ഷെ അത് ആ കഴിവ് തൻ്റെ കഴിവിനെ ഒരാൾ ദുരുപയോഗപ്പെടുത്തുന്നതാണ്. അതൊരു ശരിയായ വ്യക്തിത്വമല്ല. 100% ഏകാധിപത്യമായിരിക്കും. ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടുത്തെ കൾട്ട് ലീഡർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതിൽ തൊടാൻ ആർക്കും പറ്റത്തില്ല, എല്ലാം തകർന്നു പോയി. അതാണ് ഏകാധിപത്യം എന്ന് പറയുന്നത്. ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ എന്ന് വരുമ്പോൾ ബാക്കിയെല്ലാം അടിമകളാണ്. അടിമകൾക്കൊരിക്കലും അടിമകളെന്ന് പറയുന്നത് എന്നും അവരുടെ മരണം വരെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കും. അവർക്ക് അതെല്ലാം വേറെ ഒന്നും കഴിയത്തില്ല. ബുദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം. അതാണ് കൾട്ട് ലീഡേഴ്സിൻ്റെ കുഴപ്പം. അവരെ ഹിംസിച്ചിരിക്കുകയാണ് വ്യക്തിപരമായിട്ട്. ചിന്തിക്കുന്നവനെ പറ്റുള്ളൂ. അപ്പോൾ അവർ സാറിന് ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ പിടിക്കും, അയാളുടെ 10 പേരിൽ സ്വാധീനം ഉണ്ടാക്കും. ആ 10 പേരിൽ ഓരോരുത്തരെയും ഉപയോഗിച്ച് എന്ത് ചെയ്യും? 100 പേരെ മണി ചെയിനാണ്. അതേ മണി ചെയിൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു എന്താണ്, തട്ടിപ്പ് സമ്പ്രദായമാണ്. ഏറ്റവും വലിയൊരു ബിസിനസ് തട്ടിപ്പാണത്. എല്ലാ മണി ചെയിനും ഒരുപാടെണ്ണം ഉണ്ടല്ലോ. അത് എന്താണ്, ഒരു വലിയൊരു തട്ടിപ്പുണ്ടല്ലോ ഈ സാധനങ്ങളെ കൊടുക്കുന്ന അമ്മേ. ഇതൊക്കെ ഭയങ്കര തട്ടിപ്പാണ്. അപ്പോ മനുഷ്യനത് മനസ്സിലാകത്തില്ല, ഇതിൽ ചെന്ന് പെട്ടുപോകും. അതുപോലെയാണ് ഈ കട്ടും, ഒരു മണി ചെയിനാണ്. അങ്ങനെ ആൾക്കാരെ കൂട്ടി കൊണ്ടുവരും. അടുത്ത് നിൽക്കുന്നവരെ കൂടുതൽ കൂടുതൽ ആനുകൂല്യം കിട്ടും. അകലം തോറും ആനുകൂല്യം കുറഞ്ഞു കുറഞ്ഞു വരും. മേൽ ഒരു ബെല്ലടിച്ചാൽ അത് 1000 മുഴക്കമായി അവസാനത്തെ അണിയിലും എത്തിച്ചേരും. ഒരു ശബ്ദമായിരിക്കും. അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും അത്? ആയിരം ശബ്ദമായ ആയിരം പേര്. അങ്ങനെ അണികളെ സജ്ജമാക്കി നിർത്തും, സ്വാധീനത്തം നിർത്തും. പക്ഷേ എല്ലാം തകർന്നു പോവാം, കാലക്കേടെന്നേ പറയാൻ പറ്റൂ. അപ്പോൾ അവർ ഇതാണ് ഈ ചൂണ്ടയിട്ട് ഇരയിട്ട് മീൻ പിടിക്കുന്ന രീതിയാണ് ഈ കളട്ട് നേതാക്കന്മാരെല്ലാം ചെയ്തു. ഓരോരുത്തരെ അടുപ്പിച്ച് നിർത്തി അവരിലൂടെ ബന്ധങ്ങൾ വളർത്തി അവിടെ എപ്പോഴും ശ്രമം എന്ന് പറയുന്ന ബന്ധങ്ങൾ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ബന്ധങ്ങളെ ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കുക, ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടേ ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല, എവിടെയും ചെന്ന് വരിഞ്ഞു കയറും. ഒരു പരിചയം ഉണ്ടെങ്കിൽ പിന്നെ ആ പരിചയം മുതലാക്കിയത് തന്നെ ഇങ്ങനെ വലിഞ്ഞു കയറി ബന്ധങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി. ആൾക്കാർ വിചാരിക്കും എന്തോ ലോക നന്മയ്ക്ക് വേണ്ടി ഇവർ നടക്കുകയാണ്, നല്ല സ്വാർത്ഥതയ്ക്ക് വേണ്ടി നടക്കുന്നതാണ്. ലോക നന്മയൊന്നുമില്ല. എന്തുകൊണ്ട്? ഇവനെ കൊണ്ട് തനിക്ക് പോയില്ലെങ്കിൽ അവനപ്പോൾ കളയും, ഉപയോഗമുണ്ടെങ്കിൽ അവനെ മരണം വരെ അവനെ കൂടെ നിർത്തും, അവന് വേണ്ടി എല്ലാം ചെയ്യും. ഇതാണ് കട്ട് ലീഡർമാരുടെ. അപ്പോൾ ഗുരു ഒരു കൾട്ടല്ല, അതുകൊണ്ട് ഇതിനകത്ത് കൾട്ട് ലീഡർമാരെയൊന്നും അനുവദിക്കാൻ പാടില്ല. നിങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ലീഡറാകാം, സ്വാധീനം ഉണ്ടാക്കാം, സർവ ഐശ്വര്യങ്ങളും ഉണ്ടാക്കാം. സർവ ഐശ്വര്യ പൂജ നടത്തട്ടെ, സർവ ഐശ്വര്യങ്ങളും ഉണ്ടാക്കാം. അബദ്ധമാണ്, അതിനർത്ഥമല്ല. അവിടെയെങ്കിലും നിസ്വാർത്ഥതയില്ല, അങ്ങനെയൊക്കെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കാം. ഇവിടെ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ച എന്ന് വെച്ചാൽ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയല്ല, പിന്നെ എന്താണ്? പ്രസ്ഥാനത്തിലൂടെ സമൂഹത്തിൻ്റെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ പ്രസ്ഥാനത്തെ വളർത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പ്രസ്ഥാനത്തിലൂടെ നമുക്ക് സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യാൻ പറ്റുക. അത് ഈ പ്രസംഗിക്കുന്നത് മാത്രമല്ല, പ്രസംഗിക്കുന്നതും ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷെ പ്രസംഗിക്കുന്നതിനാണ്, പ്രസംഗിച്ച് കാശുണ്ടാക്കുന്നതല്ല. കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം പ്രസംഗിക്കുക, അത് നല്ലതല്ല. അനുവരം എന്തെങ്കിലും പ്രവർത്തിക്കുക. ധർമ്മപ്രചരണം എന്ന് വെച്ചാൽ പലരും ധരിച്ചിരിക്കുന്നത് എന്താണ്? പുറത്തു പോയി പ്രസംഗിക്കുക, പൈസ ഉണ്ടാക്കുക, അതല്ല. അങ്ങനെ ആകാൻ പാടില്ല, പ്രസംഗിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, വണ്ടിക്കൂലി വാങ്ങരുതെന്നല്ല പറയുന്നു. ഇത് രണ്ടും ആകാം, പക്ഷെ ഇതിന് മാത്രം ഒതുങ്ങി പോകാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇത് മതി, ധർമ്മപ്രചാരണം. ആൾക്കാരെ ബോധിപ്പിക്കുക, നല്ല കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പക്ഷെ അതിൻ്റെ അകത്ത് എന്താണ്, കൾട്ട് ലീഡറാകാൻ പാടില്ല, അതിന് ചൂഷണം സംഭവിക്കരുത്. കുടുംബങ്ങളുടെ അകത്ത് ചെന്നിട്ട് അവിടെ കുടുംബ കലഹം ഉണ്ടാക്കരുത്, അതുപോലെ തമ്മിലടുപ്പിച്ചിട്ട് നേട്ടം ഉണ്ടാക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അപ്പൊ ഹിംസ എന്ന് പറയുന്നതിന് വളരെ വിപുലമായൊരർത്ഥം വരും അവസാനം. ശരണ്യത എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് വിശ്വസിച്ച് അടുക്കുന്നത്, അങ്ങനെ അടുക്കേണ്ടി വന്നാൽ അത് ആ ഹിംസാശീലം ഒട്ടുമില്ലാത്ത ഒരാളിനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരാളുടെ താല്പര്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ജാഗ്രത നമ്മളിൽ ഉണ്ടായാലേ പറ്റൂ എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം. പിന്നെ എന്താണ്? അതായത് ഇപ്പോ അഹിംസയെ സംബന്ധിച്ച അല്ല, ഏതിനെ സംബന്ധിച്ചാലും ശരി, ഇപ്പോ അഹിംസക്ക് അതിന് ഒരർത്ഥമേ ഉള്ളൂ, കൊല്ലരുതെന്ന് പറഞ്ഞാൽ കൊല്ലരുതെന്ന് തന്നെ. പിന്നെ കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ, എന്താണ് കുടിക്കരുതെന്ന് തന്നെ അർത്ഥം. ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുതെന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ, അതിന് വേറെ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഗുരു ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒരർത്ഥമേ ഉള്ളൂ. അപ്പോൾ അതിന് എന്താണ്, ഗുരു അത് മാറ്റി പറഞ്ഞിട്ടില്ല. പിന്നെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് ആൾക്കാർ ഇതിന് പുതിയ പുതിയ വ്യാഖ്യാനം കൊടുക്കുകയാണ്. ഇപ്പോൾ ഗുരുവിനോടാണ് ചോദിക്കുകയാണെങ്കിൽ ഗുരു പറയും ഇത് തന്നെയാണ് അഹിംസ, കൊല്ലരുതെന്ന് തന്നെയാണ്. അത് പട്ടാളക്കാരൻ കൊല്ലുന്നു, വേറെ ആരെങ്കിലും കൊല്ലുന്നു, ആര് കൊന്നാലും അത് ഹിംസ തന്നെയാണ്, കൊല്ലാതിരിക്കുക തന്നെയാണ്. അപ്പോൾ ആൾക്കാർ പറയുന്ന, അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ പ്രായോഗികമായ പല വൈഷമ്യങ്ങളും നേരിടേണ്ടി വരുന്നു, പല പ്രശ്നങ്ങളെയും നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ അവിടെ ഹിംസ അവിടെ പ്രയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ നമുക്കെന്തൊക്കെ പ്രായോഗികമായ വൈഷമ്യങ്ങളുണ്ടായാലും ശരി, ഇപ്പോൾ ഒരാൾ അഹിംസയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അഹിംസ എന്ന് പറയുന്ന ആത്യന്തികമായ അഹിംസയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം മനുഷ്യൻ എന്തൊക്കെ വൈഷമ്യങ്ങൾ അതിൽ നേരിട്ടാലും നിങ്ങളീ പറയുന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നവർ നിങ്ങളും ആഗ്രഹിക്കുന്ന എന്താണ്? അതായത് പറയുന്നത് ഇപ്പോൾ ഗാന്ധിജി എന്താണ് പറഞ്ഞത്, ഇപ്പോൾ ശത്രു ആക്രമിക്കാൻ വരുമ്പോൾ പട്ടാളക്കാർ യുദ്ധം ചെയ്യേണ്ടതെന്നായിരിക്കും ചോദിച്ചത്, ആണോ? പട്ടാളക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ചോദ്യം ഇതായിരിക്കും, അല്ലേ? നിങ്ങൾ അഹിംസ പറയുന്നു, അപ്പോൾ പട്ടാളക്കാരെ അഭിസംബോധന ചെയ്യുമ്പോൾ ശത്രു ആക്രമിക്കാൻ വന്ന തിരിച്ചാക്രമിക്കണോ വേണ്ടേ? ആക്രമിച്ച അഹിംസയാവും, ആക്രമിച്ചില്ലെങ്കിൽ അവൻ ഹിംസിക്കും, എന്തായാലും ഹിംസയാണല്ലോ. അപ്പം ഇതായിരിക്കും ഗാന്ധിജി പറഞ്ഞ് ഞാൻ വിദ്യാർത്ഥിയാണെന്ന്. അപ്പോൾ അവിടെ എന്താണ് ഗാന്ധിജിക്ക് അഹിംസയെ സംബന്ധിച്ചുള്ള ആത്യന്തികമായ ഒരു കാഴ്ചപ്പാടില്ലാന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. അതായത് ഈ അഹിംസ എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായ നിലപാട് അതാണ് ഗുരു പറയുന്നത്. നിങ്ങൾ ഹിംസിക്കരുത്, ഒരു പീഡ എറുമ്പനും വരത്തരുത്, അത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് മനുഷ്യ സമൂഹം എത്തിച്ചേരേണ്ടതെന്നാണ് ഈ പറയുന്നത്. അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, എല്ലാവരുടെ ഇഷ്ടം അത് തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? ആർക്കും അവനവനെ ഹിംസിക്കും, മറ്റൊരാളെ ഹിംസിക്കുന്ന ഇഷ്ടമുണ്ട്. അപ്പോൾ മനുഷ്യ സമൂഹത്തിൽ ചേരേണ്ടത് അഹിംസയിലാണ് എന്നാണ്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഹിംസ എന്ന് പറയുന്നത് സിംഹത്തിന് വേണ്ടി പറഞ്ഞല്ല, അത് ബോധമില്ലാത്തതുകൊണ്ടാണ്. കവി ഈ അഹിംസ എന്ന് പറയുന്നത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. സിംഹം നമ്മളെ കടിക്കാൻ വരുമ്പോൾ ഉപദേശിക്കാനുള്ളതല്ല, ഇത് മനുഷ്യന് വേണ്ടിയുള്ള ഉപദേശമാണ്. പറഞ്ഞല്ലോ പ്രകൃതിയുടെ സ്വാഭാവിക നീതി അത് വേറെയാണ്, മനുഷ്യന്റെ വിവേകമുള്ള മനുഷ്യന്റെ അഹിംസാ സിദ്ധാന്തം വേറെയാണ്, അത് മനുഷ്യന് വേണ്ടി മാത്രം പറഞ്ഞാണ്. എങ്ങനെ? അല്ല, ഗുരു പറഞ്ഞിരിക്കുന്ന ഇതാണ്, നിങ്ങൾ എന്താണ് കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് എന്ത് പറയും? വിദേശ മദ്യം കുടിക്കും, കള്ളെന്നല്ലേ പറഞ്ഞു. അങ്ങനെ കുടിക്കുന്നവരുണ്ട്. അല്ല, അഹിംസ എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഒരർത്ഥമില്ല എന്ന് വെച്ചാൽ മനുഷ്യ സമൂഹം എവിടെ എത്തിച്ചേരണം? അഹിംസയിലേക്ക് എത്തിച്ചേരണതാണ് ഗുരു പറയുന്നത്. പക്ഷേ ഈ വരുന്ന എന്താണ് മറ്റു പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പട്ടാളക്കാരെ ആക്രമിക്കാൻ വരുമ്പോൾ അയാളെ തിരിച്ച് ആക്രമിച്ചില്ലെങ്കിൽ അവർ എന്തെയും ഹിംസിക്കും, അവിടെ ഹിംസ നടക്കും, താൻ ആക്രമിച്ചാലും ഹിംസ നടക്കും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഈ സന്ദർഭങ്ങളെ അതിജീവിച്ച് ആത്യന്തികമായ അഹിംസയിൽ മനുഷ്യൻ എത്തിച്ചേരണം. ഇതാണ് ഗുരു പറയുന്നത്. അല്ല, അതിപ്പോ എങ്ങനെയെന്ന് വെച്ചാൽ ഇന്ന് വർത്തമാന കാലത്ത് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങളുമുണ്ട്, മനസ്സിലായോ? ഈ പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് വേണം ഗുരു പറയുന്ന അഹിംസ എന്ന് പറയുന്ന സ്ഥലത്തും കള്ളു കുടിക്കരുതെന്ന് പറയുന്ന സ്ഥലത്തും ജാതി ചോദിക്കരുതെന്ന് പറയുന്ന സ്ഥലത്തും എത്തിച്ചേരേണ്ടത്. അത് ഇന്നത്തെ പ്രശ്നങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടായിരിക്കണം. അത് തർക്കമറ്റ സംഗതിയാണ്, അതെങ്ങനെ മറികടക്കണം എന്നാണ്. അപ്പോൾ ഈ ആത്യന്തികമായ അഹിംസയെ മുൻനിർത്തി ആ അഹിംസയ്ക്ക് ചേരുന്ന ഒരു വഴി സ്വീകരിക്കണം അങ്ങോട്ട് എത്തിച്ചേരാൻ. അല്ലേ, അതിനുള്ള ഒരു വഴി സ്വീകരിക്കണം ആ അഹിംസയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. അപ്പോൾ എന്താണ് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ള ഇന്നത്തെ രീതി മാറ്റിയതിന് ശേഷം മനുഷ്യൻ എന്ത് ചെയ്യണം? അവൻ്റെ ബുദ്ധിയുണ്ട് ചിന്തിച്ച് ആലോചിച്ച് ഈ പ്രശ്നങ്ങൾക്ക് സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന, ഇന്ന് നിലവിലിരിക്കുന്ന പരിഹാരങ്ങളല്ല എന്ന് വെച്ചാൽ അടിക്കാൻ വന്നാൽ അടിക്കുക, അതല്ല പരിഹാരം. അടിക്കാൻ വന്നാൽ അടിക്കുന്നതിന് പേരെ എങ്ങനെ അടി ഒഴിവാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക, ഏത് തരത്തിൽ അത് ഒഴിവാക്കി മുമ്പോട്ട് പോകാൻ പറ്റും. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ക്രമേണ എന്ത് ചെയ്യും? ഹിംസ കുറഞ്ഞു വരും. അപ്പോൾ ആത്യന്തികമായ അഹിംസയിലെത്തിച്ചേരും. അപ്പോൾ ഗുരു പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും അത് തന്നെയാണ്. ജാതി ചോദിക്കരുത്, പറയുക, ചിന്തിക്കരുത്, അത് തന്നെയാണ് ഗുരുവിൻ്റെ ആദർശം. ഒരു വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ആൾക്കാർ എന്ത് പറയുന്നു? ഇന്ന് ചില സന്ദർഭങ്ങളൊക്കെ ജാതി പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ ജാതി പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളെല്ലാം ഒഴിവാക്കി ഗുരു പറഞ്ഞ തരത്തിൽ ജാതി ചിന്തിക്കാതെ പറയാത്ത ഒരു അവസ്ഥയിൽ എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അല്ല, അവിടെ ചെന്ന് നിൽക്കുകയല്ല, അതിൽ ചെന്ന് തട്ടി നിൽക്കുകയല്ല, പറ്റുന്നില്ല എന്നോട് നിൽക്കുകയല്ല. അതിന് നമ്മൾ പരിഹാരം കണ്ടെത്തണം, പ്രായോഗികമായ. കാരണം എന്തുവായതു, ഇതൊരു വലിയൊരു ആദർശം. കാലം മാറിക്കൊണ്ടിരിക്കുന്നു, മാറുന്ന ചുറ്റുപാടുകൾക്കനുസരിച്ച് ഇത് നടപ്പിലാക്കേണ്ട രീതികളെ നമ്മൾ സ്വയം അവലംബിക്കണം. യുദ്ധത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ നയതന്ത്രത്തെ അവലംബിക്കുന്നു. ജാതിയുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ അവിടെയൊക്കെ മനുഷ്യന്റെ ബോധവൽക്കരണം. ആ ബോധവൽക്കരണത്തിലൂടെ മനുഷ്യനെ ജാതി ചിന്തയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക, ജാതീയമായ അസമത്വങ്ങൾ പരിഹരിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോകണം. ലഹരി, മനുഷ്യനെ ലഹരിയെ കുറിച്ചുള്ള ദോഷങ്ങൾ ബോധവൽക്കരിക്കുക, അതിൽ നിന്ന് അവനെ മാറ്റിക്കൊണ്ടുവരിക. ഈ രീതിയിൽ മനുഷ്യനെ ക്രമമായി മുമ്പോട്ട് കൊണ്ടുപോകാം. പക്ഷെ ഗുരു പറഞ്ഞതിന് മാറ്റമില്ല. കുടിക്കരുത് എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നതിന് അർത്ഥമില്ല. അപ്പൊ ഗാന്ധിജിക്ക് ഒരു പക്ഷേ പറഞ്ഞതിൽ എന്താണ്, ഗാന്ധിജിക്ക് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഗുരു പറഞ്ഞതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഗുരു പറഞ്ഞത് എന്താണ്? മനുഷ്യ സമൂഹത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ ഇങ്ങനെ എത്തിച്ചേരണം, ഇതാണ് വേണ്ടത്. ഇത് മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെ. ആരാണ് ഇതും ആഗ്രഹിക്കുന്നത്? എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നു. ഏറ്റവും വലിയ വീരശൂര പരാക്രമിയായ ഒരു പോരാളിയും യുദ്ധം ചെയ്യുമ്പോൾ തൻ്റെ അനുയായികൾ മരിച്ചാൽ കരയും, ശത്രു മരിച്ചാലേ അയാൾക്ക് സന്തോഷമുള്ളൂ. അപ്പൊ തൻ്റെ അനുയായികൾ മരിച്ചാൽ കരയുന്നു എന്ന് വെച്ചാൽ അയാൾ ആത്യന്തികമായി യുദ്ധത്തെ വെറുക്കുകയാണ്. അതുകൊണ്ട് ആണ് പറയുന്നത്, മനുഷ്യ സമൂഹത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യ സമൂഹം അവിടെ എത്തിച്ചേരണം. അതെങ്ങനെ എത്തിച്ചേരണം? കാലോചിതമായ മാർഗങ്ങളെ അവലംബിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവസാന അംശത്തിൽ തന്നെ എത്തിച്ചേരും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എന്താണ് ഈ മാലിന്യങ്ങളെയൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കണം. എന്ത് മാലിന്യങ്ങൾ? ഈ വ്യാജരക്ഷകന്മാര്, കട്ട് ലീഡർമാര്, നമ്മളിവിടെയൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അന്ധമായി ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചെറിയ ഇതിനകത്ത് നോക്കി നമ്മളെല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് ഈ കപട രാഷ്ട്രീയ തന്ത്രങ്ങളുടെ അനുകരണമാണ്. ഞാൻ ശിവരി കാണുന്ന ഒരു കാര്യം മാത്രമേ കാണുന്നുള്ളൂ. ഒരുതരം മൂല്യച്യുതി വന്ന രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ടല്ലോ, അതിനെ ഇവിടെ അനുകരിക്കുക ചെയ്യുന്നത് സ്വാമി. ഇതെന്തോ വലിയ കാര്യം എന്ന് വിചാരിച്ചു. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോ ഇതിനെ ഇന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഫ്രാക്ചർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും മറിഞ്ഞു വീണാൽ എന്ത് ചെയ്യും? നമ്മുടെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു പോകത്തില്ല. കൈയും കാലം ഒക്കെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കൈ നമുക്ക് നേരെ ഉപയോഗിക്കാൻ പറ്റില്ല. കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം വേണം ഇത് ശരിയാക്കി എടുക്കും. അതുപോലെ ഈ ബുദ്ധിക്ക് ഫ്രാക്ചർ പറ്റിയ ഒരു കൂട്ടം ആൾക്കാരാണ്. ബുദ്ധി ഒടിഞ്ഞു മണങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആര്? നിങ്ങളെ കുറിച്ച് തന്നെ ഞാൻ പറയും. ഇത് ഒടിഞ്ഞു മണങ്ങി കിടക്കുന്നു. നിങ്ങൾ ഏത് പ്രശ്നങ്ങളെയും അവിടെ ചെയ്യുന്ന എന്താണ്? ഈ രാഷ്ട്രീയ അനുകരണമാണ് ചെയ്യുന്നത്. രാഷ്ട്രീയക്കാരാണ് അവരെന്താ ചെയ്യുന്നത്? അതാ ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം. അപ്പൊ അതിനാണ് ചികിത്സ വേണ്ടത്. അതിനൊരു ചികിത്സ ആവശ്യമാണ്.